காற்றன் மண் விளக்கூறியில்லை கூறிருத்தாவிந்த முற்றத்தை உண்ட உயர்த்தைக்கும் என்னில்லை நானின் ஒட்டைக்கும் என்னில்லை ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരിരുക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനും ഒറ്റയ്ക്കു നിന്നില്ലേ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്പാവുകളോ അമ്പലപ്പാവുകളോ ഇന്നലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരിരുക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്ന് ഒറ്റയ്ക്കു നിന്നില്ലേ ആദ്യം തുറന്നു തന്നു കുഞ്ഞി കാലടി ഒരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞി കാലടി ഒരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ പുണ്യം പുലർന്നിടുമോ ഇന്നലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരിരുത്താവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കും ഇന്നില്ലേ ഞാനിന്ന് ഒറ്റയ്ക്കും ഇന്നില്ലേ ഒറ്റയ്ക്കും ഇന്നില്ലേ ഞാനിന്ന് ഒറ്റയ്ക്കും ഇന്നില്ലേ